യഥാക്രമം വിശ്വം തഥാ നൈവേദമാത്മന സുപ്തേരുവക്രാപുരാസീ യുഗവത് സ്വസ്യവീക്ഷ. യഥാ വിശ്വം അർക്കാത് യഥാക്രമം തഥാ നൈവ ഭവതി. സുസ്യവീക്ഷയ ആത്മനഃ സുപ്തേഹ ഇവ യുഗപത് പ്രാബ്രാസീത്. ഇതം വിശ്വം, ഈ പ്രപഞ്ചം. അവിടെ തഥാന്ന് വന്നുകൊണ്ട് ആദ്യം യഥാന്ന് കൂടെ ചേർക്കണം. നിത്യസംബന്ധമുള്ള ശബ്ദങ്ങളാണ്. ഇവിടെ ഇങ്ങനെ തഥാ കണ്ടുകഴിഞ്ഞാൽ യഥാ ചേർത്തോണം. അതുകൊണ്ട് യഥാ അവിടെ ചേർക്കും. യഥാതഥ ചേർക്കുമ്പോൾ അങ്ങനെ എന്നുള്ളൊരർത്ഥേ ഉള്ളൂ. വിശേഷിച്ച് കൂടി അർത്ഥമൊന്നും വരത്തില്ല. പക്ഷെ അത് ഭാഷയുടെ നിയമമാണ്. അപ്പൊ ഇതം വിശ്വ, ഈ പ്രപഞ്ചം അർക്കാത് സൂര്യനിൽ നിന്ന് യഥാക്രമം എന്ന് വെച്ചാൽ ക്രമമായി അവിടെ ഈ ക്രിയയുടെ അങ്ങോട്ട് ചേർത്ത വ്യക്തവും പ്രാദുരാസീ പ്രകടമായി. തഥാ നൈവ, അങ്ങനെയല്ല, അങ്ങനെയല്ല തന്നെ. നൈവ, അങ്ങനെയല്ല തന്നെ. ഇതം വിശ്വം യഥാ, ഇതം വിശ്വം അർക്കാ യഥാക്രമം പ്രാദുരാസീത് തഥാ ന ഏവ. പ്രപഞ്ച സൂര്യനിൽ നിന്ന് ക്രമമായി ഉണ്ടായി എന്നത്, ക്രമമായി പ്രകടമായി എന്നത് ശരിയല്ല. ന ഏവ, അതങ്ങനെ അല്ല തന്നെ എന്നാണ്. അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാണ്. പിന്നെയോ, സ്വസ്വവീക്ഷയ തന്റെ സങ്കല്പം കൊണ്ട് ആത്മനഹ തന്നിൽ നിന്ന് സുപ്തേഹ ഇവ ഉറക്കത്തിൽ നിന്നെന്ന പോലെ യുഗപത് ഒറ്റയടി പ്രാദുരാസി പ്രകടമായി. ആദ്യം പറയുന്നത് യഥാക്രമം പ്രകടമായി എന്നുള്ളതിനെ നിഷേധിക്കുന്നു. ആദ്യത്തെ രണ്ടു വരിയിൽ അതാ പറയുന്നു, പ്രപഞ്ച യഥാക്രമം പ്രകടമായി എന്നുള്ളതിനെ നിഷേധിക്കുന്നു. രണ്ടാമത്തേത് പറയുന്നത് എന്താണോ, പ്രപഞ്ചം ഉറക്കത്തിൽ നിന്ന് എങ്ങനെയാണോ സ്വപ്നം പ്രകടമാകുന്നു, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ലോകത്തെ കാണുന്നു, അതുപോലെ ഒറ്റയടിക്ക് തന്നെ പ്രകടമായിരുന്നു. ഇതും വാസിഷ്ഠത്തിൽ പല സ്ഥലത്തും പറയുന്ന കാര്യമാണ്. അതിന് എന്താണോ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ഭാഗം, എവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് എങ്ങനെ, സൂര്യനിൽ നിന്ന് ക്രമമായി പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വാസിഷ്ഠത്തിന് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. വേറെ ഒരിടത്ത് ഈ വായിച്ചായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഒരു സിദ്ധാന്തം എന്താണോ, സൂര്യനിൽ നിന്ന് ക്രമമായി പ്രപഞ്ചമുണ്ടായി, അങ്ങനെ ഒരു സിദ്ധാന്തം ഞാൻ കേട്ടിട്ടില്ല. പല പുരാണങ്ങളിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്നൊരിടത്തും വായിച്ചിട്ടില്ലെന്ന മനസ്സിലായ. പഴയ നിയമത്തിൽ സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നില്ല. മറിച്ച് ഈശ്വരൻ ഓരോന്നോരോന്നായി സൃഷ്ടിച്ചു എന്ന്, അതിന്റെ ഇടയ്ക്ക് സൂര്യനെ സൃഷ്ടിച്ചു, രാവും പകലുമൊക്കെ സൃഷ്ടിച്ചിട്ട് പിന്നെ സൂര്യനെ സൃഷ്ടിച്ചെന്നൊക്കെ എന്താണോ വലിയ മണ്ടത്തരങ്ങളോ അവിടെ എഴുതി വെച്ചു. ആകാശത്ത് സൃഷ്ടിച്ച് ഇങ്ങനെയുള്ള കുറെ മണ്ടത്തരങ്ങളും അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അവിടെ സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി ക്രമമായിട്ട് അങ്ങനെ പറയുന്നില്ല, അങ്ങനെ ബൈബിളിൽ പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം എന്തുകൊണ്ടാണെന്നുള്ളത്, എന്തുകൊണ്ടിങ്ങനെ എഴുതിയെന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. ഇനി ഏതെങ്കിലും പുരാണങ്ങളൊക്കെ വായിച്ച് നിങ്ങൾ കണ്ടുപിടിച്ചതെന്ന് എനിക്കിവിടെ പറഞ്ഞതെന്നപ്പോഴും പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാനും എടുത്തു വായിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ എന്താണോ സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്സിലൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ച സൗരയൂഥം എങ്ങനെയുണ്ടായി, സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചാണെന്ന് അന്നുള്ള സാറന്മാർ അവരുടെ അറിവാണ്, അതൊക്കെ ഇന്ന് മണ്ടത്തരമാണ്, ഇന്നതൊന്നും ആരും സ്വീകരിക്കില്ല. സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ സാറന്മാർക്ക് അത്രയും വിവരം ഉണ്ടായിരുന്നുള്ളൂ, നമ്മളിതൊക്കെ ഞാൻ കേട്ടുണ്ട്. അതും വിശ്വം പ്രപഞ്ചം ഉണ്ടായെന്നല്ല പറയുന്നത്, പിന്നെ എന്താണ് ഈ സൗരയൂഥം, നമ്മൾ പഴയകാലത്ത് പറഞ്ഞിരുന്ന നവഗ്രഹങ്ങൾ, ഇത് സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചുണ്ടായെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 60 കൊല്ലം മുമ്പുള്ള കാര്യം പറയുന്നു, അന്ന് മനുഷ്യന് അത്ര അറിവുണ്ടായിരുന്നു. അവിടെയും പ്രപഞ്ചം വിശ്വം എന്ന് വെച്ചാൽ എന്താണ്, സൗരയൂഥമല്ല പ്രപഞ്ചം, അത് സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചു എന്നല്ല ഇവിടെ പറയുന്നു, ക്രമമായിട്ടുണ്ടായി ഒന്നാണ്. അങ്ങനെ അത് എവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, എവിടെയെങ്കിലും പറഞ്ഞിരിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എവിടെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട്. വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സങ്കല്പിക്കാം. ക്രൈസ്തവ ദർശനത്തിന് 7 ദിവസം കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയത്, അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എവിടെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ സൂര്യനിൽ നിന്ന് പ്രപഞ്ച ക്രമമായി ഉണ്ടായിരുന്ന ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? ഡോക്ടർ ഭാസ്കരന്റെ വ്യാഖ്യാനത്തെ അത് എഴുതി വെച്ചിട്ടുണ്ട്, അതയാൾക്ക് വിവരമില്ലാത്തോണ്ട് അത് ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ബൈബിളിൽ പറയുന്നില്ല. യഥാക്രമ സൃഷ്ടിയെ കുറിച്ച് നമ്മുടെ എന്താണോ ഇതിലൊക്കെ പറയുന്നുണ്ട് വേദാന്തത്തിലും, അദ്വൈതികളാ പറയുന്നു ക്രമസൃഷ്ടി, സാങ്കിമാര് പറയുന്നുണ്ട്, അവിടെയൊന്നും തന്നെ എന്താണ് സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നു. അന്ന് സൂര്യനൊന്നും വലിയ പ്രാധാന്യമില്ല ക്രമസൃഷ്ടിയെ കുറിച്ചൊക്കെ പറയും. അവര് പറയുന്ന എന്താണ് ബ്രഹ്മം, പിന്നെ ബ്രഹ്മത്തിന്റെ ശക്തി മായാശക്തി, മായാശക്തി എന്ന് സൂക്ഷ്മഭൂതങ്ങളുണ്ടായി, സൂക്ഷ്മഭൂതങ്ങൾ പഞ്ചീകരണം നടന്നു, അല്ലെങ്കിൽ അത് കൂടിച്ചേർന്ന് സ്ഥൂലഭൂതമുണ്ടായി, പഞ്ചഭൂതങ്ങളുണ്ടായി, അങ്ങനെ പഞ്ചഭൂതങ്ങളുണ്ടായി, ഇത്രയൊക്കെ വരുമ്പം തന്നെ അവന് തളർന്നു പോകും, പിന്നെ അങ്ങോട്ട് പിന്നെ എല്ലാം കൂടെ അങ്ങുണ്ടായി അത്രയും. അവിടെ എത്തിയില്ല ഞാൻ ഇപ്പൊ പറയുന്നതിന് മുമ്പുള്ള ഭാഗം. അപ്പൊ ഇങ്ങനെ ക്രമമായി ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്, എവിടെ അദ്വൈതികള് തന്നെ പറയുന്നുണ്ട്, സംഖ്യന്മാര് പറയുന്നുണ്ട്, പലരും പറയും അങ്ങനെയാണ് ഉണ്ടായിരുന്നു. പക്ഷെ സൂര്യനിൽ നിന്നുണ്ടായിരുന്നു അവിടെയെങ്കിലും പറയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ക്രമസൃഷ്ടിയെ കുറിച്ച് പറയുന്നു അദ്വൈതികളെന്ന് പറയുന്നു. ഈ പറയുന്ന അദ്ദേഹത്തിൽ ക്രമമായിട്ട് മായാശക്തിയിൽ നിന്നെന്തുണ്ടായി? ത്രിഗുണങ്ങൾ, പിന്നെ തന്മാത്രകൾ, സ്ഥൂലഭൂതം, ആ ക്രമത്തിൽ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയുന്നിടത്ത് സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് പറയുന്നില്ല. മനസ്സിലായി? അദ്വൈതിയുടെ പ്രസിദ്ധമായ കാഴ്ചപ്പാടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രമസൃഷ്ടി ക്രമമായി ഉണ്ടായെന്ന് പറയുന്നത്. പക്ഷെ സൂര്യനിൽ നല്ല തുടങ്ങുന്നത്, ആ തുടങ്ങുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇത് എന്താണെന്നുള്ള എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഒരുപക്ഷെ കാണാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് വെച്ചായിരിക്കും ഇത് പറഞ്ഞത്. പിന്നെ ഇതിന് പരിഹരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എടുത്തു പറഞ്ഞു ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണോ ഇവിടെ ഈ അർക്കൻ എന്ന് പറയുന്നതിന് ബ്രഹ്മം എന്നർത്ഥം പറയും. എന്നാ ശരിയായി, ഓക്കെ, അർക്കൻ എന്ന് വെച്ചാൽ ബ്രഹ്മം, സൂര്യനെന്നല്ല ബ്രഹ്മം. ബ്രഹ്മത്തിൽ നിന്ന് യഥാക്രമം സൃഷ്ടിയുണ്ടായി എന്ന് പറയണെങ്കിൽ ഓക്കെ. പക്ഷെ അർക്കശബ്ദത്തിന് അങ്ങനെ ഒരു പ്രസിദ്ധമായ അർത്ഥമില്ല. ഇനി അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞാൽ ഈ പ്രശ്നം എളുപ്പ പരിഹരിക്കും. അർക്കണമെന്ന് വെച്ചാൽ ബ്രഹ്മം, ബ്രഹ്മത്തിൽ നിന്ന് എന്തുണ്ടായി? ക്രമമായി പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ഇപ്പൊ അർക്കൻ എന്ന് പറയുന്ന പദം എടുത്ത് നിങ്ങൾ ഡിക്ഷണറി നോക്കി അവിടെയൊന്നും ബ്രഹ്മം എന്നുള്ള ഒരു അർത്ഥം കാണത്തില്ല. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. പിന്നെ എന്ത് പറയുന്നു? അല്ല, ഞാൻ പറഞ്ഞു വരാം. അതാണ് അതായത് ആദിത്യൻ എന്നൊരു ശബ്ദമുണ്ട്. ആദിത്യം അത് ചിലടത്ത് ബ്രഹ്മം എന്നുള്ള രീതി പ്രയോഗിക്കുന്നുണ്ട്. ഈശാവാസ്യതി പറയുന്ന എന്താണോ അർക്കൻ എന്നവിടെ പറയുന്നുണ്ടോ? പൂഷൻ നേകർഷേ തേജോയ ധ്രുവം കല്യാണതമം തത്തെ പശ്യാമി. പിന്നെ ബാക്കി വായു സ്വാഹമസ്മി അല്ല അനില അമൃതം അസ്മാദം ശരീരം അപ്പോ അവിടെ എന്താണോ പോഷൻ ഏകർഷ എന്താണോ വ്യൂഹ രശ്മീൻ സമൂഹ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ആദിത്യനെയാണ്, ആദിത്യന്റെ പ്രകാശം കൊണ്ട് സത്യത്തെ അറിയാൻ പറ്റുന്നില്ല എന്ന പ്രകാശം കൊണ്ട്. എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോ അത് പിന്നെ വ്യാഖ്യാനിക്കുന്ന ഉപാസനയ്ക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ആദിത്യലോകം, അവിടെ ആദിത്യലോകത്തിലിരിക്കുന്ന ഹിരണ്യഗർഭൻ അതിനെ ഉപാസിക്കുന്നതിന് വേണ്ടി പറയുന്നു എന്നൊക്കെയാണ് ശങ്കരാചാര്യരും മറ്റൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോ അത് അത് ബ്രഹ്മം തന്നെ, കാര്യബ്രഹ്മം എന്നൊക്കെ വ്യാഖ്യാനിക്കും. അപ്പോ അങ്ങനെ അർത്ഥം കൊണ്ട് ആദിത്യൻ എന്ന് പറയുന്നതിന് ചിലടത്ത് ബ്രഹ്മമായിട്ട് പറയുന്നുണ്ട്. ആദിത്യൻ ബ്രഹ്മമാണ്, ആദിത്യവർണ തമസ പുരസ്താദ് എന്നൊക്കെ പറയുമ്പോൾ ആദിത്യന്റെ രൂപത്തിലുള്ള ബ്രഹ്മം എന്നൊക്കെ പറയും. അപ്പൊ അർക്കം എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, സൂര്യൻ എന്നുള്ള അർത്ഥം വേണ്ടിട്ട് ബ്രഹ്മം എന്നിടണം. എന്തിന് ബ്രഹ്മത്തിൽ നിന്ന് ക്രമമായിട്ട് അല്ല ഉണ്ടായിരുന്നു. പക്ഷെ അർക്ക ശബ്ദം നമ്മൾ നോക്കിയാൽ ഡിക്ഷണറിയിൽ ബ്രഹ്മം എന്നർത്ഥം കിട്ടത്തില്ല. പക്ഷെ ഇവിടെ എന്താണ് ബ്രഹ്മം എന്നുള്ള ഒരർത്ഥം എടുക്കണം. കാരണം അർക്ക ശബ്ദം അല്ലെങ്കിലും ഇങ്ങനെ വേദങ്ങളിലും മറ്റുമൊക്കെ ആദിത്യൻ ബ്രഹ്മമാണെന്നുള്ള രീതി പ്രയോഗിച്ചിട്ടുണ്ട് പലയിടത്ത്. അതുകൊണ്ട് ആദിത്യ ശബ്ദത്തിന് പകരം അർക്കൻ എന്ന് പറഞ്ഞു. എന്നുവെച്ചാ അതൊക്കെ ഇത്തിരി വളഞ്ഞുപോയി എടുക്കുന്ന ഒരർത്ഥമാണ്. അപ്പൊ അർക്കന് സൂര്യൻ എന്നുള്ള അർത്ഥം എടുക്കരുത്, പിന്നെ എന്തെടുക്കണം, ബ്രഹ്മം എന്നെടുത്ത സംഗതി ഒക്കെ. പക്ഷെ ഇതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതുന്നവരൊക്കെ എന്താണ് സൂര്യൻ എന്നുള്ള അർത്ഥമാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും. എന്തുകൊണ്ട്? കാരണം അർക്കശബ്ദത്തിന് ഡിക്ഷണറി നോക്കിയാൽ സൂര്യൻ എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും സൂര്യൻ എന്ന് എടുത്തിരിക്കുന്നത്. അത് അവിടെ തുടങ്ങുന്നത് എവിടെ, അർക്കനിൽ നിന്നല്ല ബ്രഹ്മത്തിൽ നിന്നു. അപ്പൊ അർക്കന് ബ്രഹ്മം എന്നൊരർത്ഥം എടുത്താൽ മാത്രമേ ക്രമസൃഷ്ടി എന്ന് പറയുന്ന അവിടെ എടുക്കാൻ പറ്റൂ. അതാണ് ഒരു വഴി. പക്ഷെ അത് അർക്കശബ്ദത്തിന് പ്രസിദ്ധമായിരിക്കുന്ന ഒരർത്ഥമല്ല. പക്ഷെ ഇവിടെ ഈ ക്രമസൃഷ്ടിയെ കുറിച്ച് പറയുന്നതുകൊണ്ട് അദ്വൈതത്തിനും മറ്റും പറയുന്ന ക്രമസൃഷ്ടി ബ്രഹ്മത്തിൽ നിന്ന് ക്രമമായി ഉണ്ടായി എന്ന് പറയുന്നതാണ്. അപ്പോ അർക്കണം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്ന അർത്ഥം എടുക്കണം. അങ്ങനെ നമ്മളൊരർത്ഥത്തെ കൽപ്പിക്കണം. അർക്കൻ എന്ന് വെച്ചാൽ ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഇവിടെ ശരിയാവില്ല. അങ്ങനെ അങ്ങനെ എടുത്താൽ ശരിയാവും. ആദിത്യനെന്നും ബ്രഹ്മത്തിന് പറയും, കാരണം ആദിത്യനെ തന്നെ ഈശ്വരനായിട്ട് ഉപാസിക്കുന്നുണ്ടോ? അത് തന്നെയല്ലോ അർക്കൻ. അപ്പൊ അർക്കനെ ബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് എന്നുള്ള അർത്ഥം എടുത്ത പ്രശ്നം പരിഹരിക്കും. അങ്ങനെ എടുക്കുക എല്ലാ ഇവിടെ വരെ വഴിയില്ല. അല്ലാതെ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാതാക്കളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അർക്കശബ്ദത്തിന്റെ അടുത്ത് സൂര്യനെന്നും അതെടുത്താൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. നമ്മളെന്ത് ചെയ്യണം, മറ്റൊരർത്ഥം എടുക്കണം. അർക്കനെന്ന് വെച്ചാൽ ബ്രഹ്മം എടുക്കണം. ബ്രഹ്മത്തിൽ നിന്ന് പിന്നെ ബാക്കിയെല്ലാം ശരിയാവും. ക്രമമായിട്ട് ഈ പ്രപഞ്ചം പ്രകടമായി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെ ഒരു അർത്ഥം എടുക്കണം എന്നുള്ളത്. അപ്പൊ ഈ എല്ലാ വ്യാഖ്യാതാക്കളും പറഞ്ഞിരിക്കുന്ന സൂര്യൻ എന്ന് പറയുന്ന അർത്ഥത്തെ എന്ത് ചെയ്യണം, തള്ളികളെ. അത് അദ്വൈതകള് തന്നെ പറയുന്നതാണ്. എന്താണ് ക്രമസൃഷ്ടി എന്ന് പറയുന്നത്? ക്രമമായിട്ടാണ് ഇതെല്ലാം ഉണ്ടായത്. സൂക്ഷ്മഭൂതങ്ങളുണ്ടായി, സ്ഥൂലഭൂതങ്ങളുണ്ടായി, പഞ്ചഭൂതങ്ങൾ, പിന്നെ ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായി. അങ്ങനെ എടുത്താ ഓക്കെ. ശിഷ്യന്മാർക്ക് ചോദിക്കാൻ വരുന്നില്ല. ശിഷ്യന്മാര് പിന്നെ പറഞ്ഞില്ലേ, ഗുരു ഇദ്ദേഹം പറയുന്നത് പലതവണ വായിച്ച് കേൾപ്പിച്ച് ഗുരുവിനെ ഗുരു അഭിപ്രായം പറഞ്ഞെന്നൊക്കെയാണ്. അപ്പോ ഗുരുവിനെ ഒരു പക്ഷെ എഴുതി വായിച്ച് കേൾപ്പിച്ചിരിക്കും. അപ്പോ ഗുരുവിന്റെ ഒരു പൊതുവെയുള്ള ഒരു രീതി അനുസരിച്ച് ഒരാൾ എഴുതിയല്ലേ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കത്തേ ഉള്ളൂ. അല്ലാതിന് അങ്ങനെ തിരുത്താനൊന്നും പോകത്തില്ല. ഗുരുവായിട്ട് തിരുത്തത്തൊന്നുമില്ല. എഴുതിക്കൊണ്ടൊന്ന് വായിച്ചു കേൾപ്പിച്ചാൽ ചോദിക്കും, ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കും. ഇത്ര തന്നെ, ഓ അങ്ങനെയാണോ, അതാണ് അതിന്റെ അർത്ഥമെന്ന് ചോദിക്കും. അങ്ങനെ അല്ലെന്നോ ആണെന്നോ അങ്ങനെ ഗുരു പറയാറില്ല. കുമാരനാശാൻ തന്നെ ഇതാണ് അന്ന് വിശദത്തിൽ എഴുതി കാണിച്ചത്. ഗുരു എന്തെങ്കിലും തിരുത്തിയോ? ഇല്ലല്ലോ, ഗുരു തിരുത്തിയൊന്നുമില്ല. ആരെഴുതിയാലും തിരുത്താറില്ല. അങ്ങനെയാണോ? ശരി. അതുകൊണ്ട് ഗുരുവിനെ വായിച്ച് കേൾപ്പിച്ചു എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു വിശേഷം ഉണ്ടാകത്തില്ല. അതിൽ എന്താണ്, ശ്രീനാരായണ ധർമ്മം എഴുതി ഗുരുവിനെ വായിച്ച് കേൾപ്പിച്ച എല്ലാം കറക്റ്റ് ആക്കി. ഗുരുവിനെ വായിച്ച് കേൾപ്പിച്ച ഗുരു ഒന്നും പറയത്തില്ല. ഗുരുവിനൊപ്പം കേട്ടോണ്ടിരിക്കും. അത്രയുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം പറയില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിലെന്തെല്ലാം തിരുത്ത് ആവശ്യമുള്ള അതാണ്. ഗുരുവൊന്നും പറയത്തില്ല. സി വി ഗുരുവിനെ എഴുതി കാണിച്ചു എന്നിട്ട് എന്ന് പറഞ്ഞു. പുള്ളി നേരിട്ട് കാണിച്ചില്ല, ശിഷ്യന്മാരെ കാണിച്ച്, ശിഷ്യന്മാര് ഗുരുവിനെ കാണിച്ചെന്നൊക്കെ പറഞ്ഞു എഴുതി. അതും ഗുരു അറിഞ്ഞി അത് ഗുരു അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഗുരു ഇന്നിപ്പോ എല്ലാരും ഭയങ്കരമായി പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഗുരുവിന്റെ ദർശനമായി പറയുന്ന അതാണ്. അതിന് ഗുരുവിന്റെ ആശയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ വ്യാജമാണ്. ശ്രീനാരായണ ധർമ്മം വ്യാജമാണ്, സി വി പറയുന്നതും വ്യാജമാണ്. ഇത് പിന്നെ ഇത് ഇവർ പറയുന്ന കഥകളും ഇതുമായിട്ടൊന്നും ഒന്നും യോജിക്കുന്നില്ല. ഗുരു എഴുതിയത് നമ്മളങ്ങോട്ട് ചെന്ന് ചോദിച്ച് പറഞ്ഞ ഗുരു എഴുതി 100 പദ്യം പറഞ്ഞു തന്ന് എഴുതിയെടുത്ത് എന്നൊക്കെ പറയുന്നൊന്നും ശരിയല്ല. അപ്പോ ഗുരു എഴുതാറില്ല, ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കും, അവരെഴുതിയെടുക്കും. അത്രയാണ് വ്യാഖ്യാനിക്കുന്നതൊക്കെ. വ്യാഖ്യാനം ഗുരുവിന്റെ കൃതികളുടെ വ്യാഖ്യാനം സാറിന് ആര് ചോദിച്ചാലും ഗുരു പറയാറില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? എന്തുകൊണ്ടാ പറയാത്ത? ഗുരു വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അത് വ്യാഖ്യാനിച്ചിട്ട് പറയും ഗുരുവിന്റെ വ്യാഖ്യാനം ശരിയല്ല. പിൽക്കാലത്ത് അങ്ങനെ വരും. അതുകൊണ്ടാണ് ഗുരു വ്യാഖ്യാനിക്കാത്തത്. അതല്ല വ്യാഖ്യാനം ശരിയില്ല എന്ന് പറയും. വ്യാഖ്യാനങ്ങൾക്ക് പൊതുവെയുള്ള ഒരു കുഴപ്പം അതാണ്. ഒരാളുടെ വ്യാഖ്യാനം വേറൊരാൾ അംഗീകരിക്കും. അതുകൊണ്ട് ഗുരു ഒന്നും വ്യാഖ്യാനിക്കാൻ പോകില്ല. ഗുരു അതിന് വലിയൊരു പ്രചാരം കൊടുക്കാനും അതിന് തുനിഞ്ഞിട്ടില്ല. ഞാൻ പണ്ടിവിടെ വന്ന കാലത്ത് ഭാർഗവമേദ്യർ പരിഷത്തിന് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടെന്നാണ്. ഗുരു പിന്നെ ആത്മവിശദവും ഗുരു തന്നെ പ്രിന്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഭാർഗവ ഇതുകൊണ്ടുപോയി വിറ്റിട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി വിറ്റെന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയും. പുള്ളി ഇങ്ങനെ തള്ളുന്ന കൂട്ടത്തിലാണ്. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഗുരു സമാധിയൊക്കെ തൊട്ടടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് താനെന്നാ പറയും. ഇങ്ങനെ തള്ളുന്ന ഒരു ഭാർഗവമേദ്യയുടെ ചില പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ഒന്നും വിശ്വസിക്കരുത്. മൊത്തം തള്ളാണ്. ഗുരുദേവന്റെ ഏറ്റവും അടുത്ത ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അന്ന് ഇവിടെ പുള്ളി പ്രസംഗിക്കുമ്പോൾ ആൾക്കാരൊക്കെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് എല്ലാവർക്കും അവരെ എങ്ങനെ പറയുന്നത് വെറുതെ പറയണം. അതി പണ്ഡിതനും വൈദ്യനും ഒക്കെയാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഗുരുവായിട്ടുള്ള അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ തള്ളും. അതും ഇതുപോലെ വ്യാജ പേനായിരിക്കും. പുള്ളി സംസാരിക്കുന്ന കേട്ടാറി പറയുന്നത് അത്ര ഇതായിട്ടാ പറയുന്നത്. ഗുരുവിന്റെ ഒരു പി എ ആയിരുന്നു എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ ഇങ്ങനെ ഗുരുവായിട്ട് അപ്പൊ അന്ന് പറയുമ്പോ അന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരും ഗുരുവിനെ കണ്ടിട്ടുള്ളവരല്ല, എല്ലാരും ഗുരുവിന്റെ ഭക്തന്മാരാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ ഇത്രയും ഭയങ്കര ഇതായിട്ട് പറയുമ്പോ ആൾക്കാർക്കെല്ലാം ഇദ്ദേഹത്തിനോട് വലിയൊരു ഗുരുവിനോട് ഇത്രയൊക്കെ അടുത്ത് സഹവസിച്ച ആളാണല്ലോ, നമുക്കൊന്നും ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് ആൾക്കാർ ചിന്തിക്കും. ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനെ തള്ളുന്നത്. പുള്ളി പറഞ്ഞ് ഇങ്ങനെ ഒരിക്കൽ ഞാൻ കേട്ടെന്താണ്, കുറെ ആത്മോദിശതം പ്രിന്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു കൊണ്ടുപോയി വിറ്റുവാ, ഞാനതും കൊണ്ട് ആറാട്ടിന് വിൽക്കാൻ പോയി എന്നൊക്കെ പുള്ളി പറയുന്ന ഒരിക്കൽ കേട്ട്, അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പുള്ളി പറയുന്നതല്ലേ, അത് കേട്ടോണ്ടിരിക്കുന്നവർ ചിരിക്കുന്ന ഞാൻ കേട്ടു. അന്ന് ഇദ്ദേഹം പ്രസംഗിക്കുന്ന ഞാൻ നേരിട്ട് കേട്ടത്. കുറെ ഇങ്ങനെ കേട്ടതെന്ന് നമുക്ക് മനസ്സിലായി ഇത് മൊത്തം തള്ളാണ്, ഗുരുവിന് എണ്ണയിടുന്ന ഇദ്ദേഹമാണ്. അപ്പൊ എണ്ണയിടുമ്പോഴത്തേക്ക് ബാക്ക് സൈഡൊക്കെ തഴമ്പുണ്ട്. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാ ഈ തഴമ്പ് ഇത്രയും വന്നിരിക്കുന്നു പറഞ്ഞത്, ഞാൻ ഇവിടെ മരുത്വാമനയിൽ പാറയിൽ ഇരുന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ എണ്ണയിട്ട് എന്തൊക്കെയുള്ളത് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ. അന്ന് ഇവിടെ എന്താ സാർവമേന്ദ്രൊക്കെ അന്ന് ഇന്നിവിടെ ഈ താഴെ പിള്ളേർ താമസിക്കുന്നില്ലേ, ഇതുപോലെ താമസിച്ചിരുന്ന പിള്ളേരാണ്. ഗുരുവിന് ഇതിനൊക്കെ നേരമുണ്ടോ? ഗുരുവിനെ നോക്കാനൊക്കെ അന്ന് ആളില്ല ഇവിടെ മുതിർന്ന ആൾക്കാർ. ഇവരൊക്കെയാണ് ഇത്ര ശിഷ്യന്മാരാ കൂടെ ഉള്ളത്. ഈ പിള്ളേരെ കൊണ്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. അതിങ്ങനെ പറയും, അതൊക്കെ ഈ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പ്രസംഗത്തിൽ. അതുകൊണ്ട് അങ്ങനെ അല്ലാതെ ഗുരു വ്യാഖ്യാനം എഴുതിക്കുകയോ ആരെങ്കിലും കൊണ്ട് എഴുതുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ഇതിനെല്ലാം പ്രചരിപ്പിക്കുക, എത്രയോ അമ്പലങ്ങളുണ്ടാക്കി എന്തെല്ലാം ചെയ്തു, ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഗുരു എന്തെങ്കിലും ചെയ്തു. എന്നാ ഒരു പ്രസ് തുടങ്ങിക്കളയാന്ന് വിചാരിച്ചു, ഇതൊക്കെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കും. ആൾക്കാരന്ന് കേട്ട് എഴുതിയെടുത്ത്, അന്ന് എഴുതിയെടുക്കാണല്ലോ, എഴുതിയെടുത്ത് എഴുതിയെടുത്ത് അത് പ്രചരിച്ച് ആൾക്കാർ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു മനസ്സിലാക്കി. പിന്നെ ഗുരുവിനോട് ചോദിക്കുമ്പം ആശാനോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശദീകരിക്കുക ആശാനോട് പറഞ്ഞു, ആശാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശാസ്ത്രവേദ്യർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇടവയിലോ മറ്റുള്ള കേശവ വേദാന്തി എന്ന് പറയുന്ന ഒരാൾ ഗുരുവിന്റെ ശാസ്ത്രവേദ്യയുടെ ഗുരുവാണ്, അദ്ദേഹത്തിന് ഒരു ആത്മോദേശതം പഠിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഒരാളിന്. അതെങ്ങനെ പഠിപ്പിച്ചു അതെന്ന് പറയത്തില്ല, വൈദ്യർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നടന്നു വരാൻ പറയുമെന്നും വളരെ ദൂരെയല്ലേ നടന്നു വരികയും, ഗുരുവിനെ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു, അതൊക്കെ ശരിയാണ്. ചരിത്രത്തിലൊക്കെ ഉണ്ട് ഗുരു പണ്ട് തമിഴ്നാട്ടിൽ ഇവിടുന്നൊക്കെ ഇവിടെ പ്രശ്നങ്ങളായി തമിഴ്നാട്ടിൽ പോയിരുന്നു, ഇദ്ദേഹം കൂടെ പോയി, ഇദ്ദേഹത്തിനെ കണ്ടപ്പോ ആ കേശവം വന്നോ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നത് എവിടെ വായിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ആദ്യം മനനമാല എന്ന് പറഞ്ഞു. അത് ഇതെല്ലാം അടുത്തത് അപവാദ ദർശനം ആശാൻ തന്നെ വ്യാഖ്യാനിച്ചു. അപവാദ ദർശനം വിവേകോദയത്തിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പത്ത് പദ്യം അത്രയേ ഉള്ളൂ. അപ്പോ അത് അർത്ഥം എന്നുള്ളത് നമ്മൾ ബ്രഹ്മം എന്നുള്ള അർത്ഥം കൊടുത്താൽ പ്രശ്നം തീർന്നു. പക്ഷെ നേരിട്ടങ്ങനെ ഒരു അർത്ഥമില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു കണ്ടുകൊണ്ടാണ് എഴുതിയെന്തോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും ഒരു പദം കൊണ്ട് പറയാമല്ലോ. ബ്രഹ്മമെന്ന് വ്യക്തമാകുന്ന ഒരു പദം കൊണ്ട് പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അർക്കമൊന്നും എന്തിനു എഴുതണം? അങ്ങനെയൊക്കെ സംശയം. എന്തോ ആയിക്കൊള്ളട്ടെ, ഇവിടെ പറയുന്നത് എന്താണ്? ക്രമസൃഷ്ടി എന്ന് ശരി. ക്രമമായി സൃഷ്ടി സംഭവിച്ചു എന്ന് അദ്വൈതികൾ തന്നെ പറയുന്നതിന് നിഷേധിക്കുന്നു. വിദ്യാരണ്യ സ്വാമിയൊക്കെ ഒരുപാട് വിശദീകരിച്ച് ക്രമസൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിനോട് നിഷേധിക്കുകയാണ്. തഥാ നൈവ, അങ്ങനെ അല്ല തന്നെ ഉറപ്പിച്ചു പറയുന്നു. പിന്നെന്താണ്? സുസ്യവീക്ഷയ, തന്റെ സങ്കല്പം കൊണ്ട് ആത്മനഹ, തന്നിൽ നിന്ന് എന്ന് വെച്ചാൽ ആത്മാവിൽ നിന്ന്. സുപ്തേഹി ഇവ, ഉറക്കത്തിൽ നിന്ന് എന്നതുപോലെ. ഉറക്കത്തിൽ നിന്ന് സ്വപ്നം ഉണ്ടാകുന്നതുമാവാം, അല്ല ഉറക്കത്തിൽ നിന്ന് ജാഗ്രത വരുന്നതിനാലും ശരി, ഇതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് പ്രകടമാകുകയാണ്. യുഗപത് ഒരേ സമയം പ്രാദുരാസി പ്രകടമായി, ഒറ്റയടിക്ക് ഇത് പ്രകടമായി എന്നുള്ളതാണ്. അതിന് ഡോക്ടർ ഭാസ്കർ എഴുതിയിരിക്കുന്നത് സഹോദരൻ അയ്യപ്പം പറഞ്ഞായിട്ട് പരിണാമ സിദ്ധാന്തം ഒരു സമ്മതമായിരുന്നില്ല, അതിനെ നിഷേധിക്കാൻ വേണ്ടി ആണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ അതിനെ സംബന്ധിച്ച് ഇനി അങ്ങനെയാണോ, ചിലപ്പോ അങ്ങനെ ആയിരിക്കും, അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. സഹോദരൻ ഇപ്പം പറയുന്നതാണ്. ഇനി ഗുരുവിന്റെ കാലഘട്ടത്തിൽ പരിണാമ സിദ്ധാന്തമൊക്കെ അത്ര വലിയ രീതിയിൽ അത് വികാസം പ്രാപിച്ചിട്ടില്ല അന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് പക്ഷെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് ഗുരുവിന് അറിയാമായിരുന്നു. അത് അതിന്റെ പണ്ട് പരിഹസിച്ച ആൾക്കാർ പറയുന്ന പോലെ എന്താണ്, കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്നൊക്കെ പറയുന്ന രീതി. ഇന്നത്തെ പോലെ പരിണാമ സിദ്ധാന്തം വികസിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ രീതിയിൽ പരിണാമ സിദ്ധാന്തത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം അതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതുകൊണ്ട് ഗുരുവിന്റെ കാലഘട്ടത്തിൽ പരിണാമ സിദ്ധാന്തം ഒരു എന്താണ്, നടായുരുവിനോട് ചോദിച്ചപ്പോൾ നടായുരും ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് അങ്ങനെയല്ല, അതിനെ കുറിച്ച് വ്യക്തമായ തെളിവുകളുണ്ട്. പരിണാമ സിദ്ധാന്തം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ശാസ്ത്രജ്ഞന്മാരെ നിഷേധിക്കുന്നതല്ല, മതവിശ്വാസികൾ നിഷേധിക്കും. ഞാനും പൊതുവെ പലരും പരിണാമത്തെ അംഗീകരിക്കുന്നുണ്ട്. എന്തിനാ, മുസ്ലിങ്ങളും പല പണ്ഡിതന്മാരും ഇപ്പൊ പറയുന്നുണ്ട്, കാരണം നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോപ്പ് അംഗീകരിക്കുന്നു കുറെയൊക്കെ പൂർണ്ണമായിട്ടല്ലെങ്കിൽ. എന്തായാലും പഴയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്ന അതുപോലെ ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല. അത് അബദ്ധമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മനുഷ്യ പരിണാമം എന്ന് പറയുന്നതിന് ഇത് പൊതുവെ ശാസ്ത്രജ്ഞന്മാരെല്ലാം അംഗീകരിക്കുന്നതാണ്, ശാസ്ത്ര ലോകം അംഗീകരിക്കുന്നതാണ്. ഇന്ന് അതിനെ നിഷേധിക്കാൻ പറ്റില്ല. ഗുരുവിന്റെ കാലത്ത് അതിന് വ്യക്തമായൊരു രൂപം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇതാണ് കേട്ടിരുന്നത്. ആൾക്കാരൊക്കെ അറിഞ്ഞിരുന്ന എന്താണ്, കുരങ്ങ് പരിണമിച്ച് മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അത് അറിഞ്ഞ് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോ ഇന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല പഠിക്കുന്നത്. പറഞ്ഞാൽ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായെന്നൊന്നുമില്ല, ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്ന് ഒരു പക്ഷെ ഗുരു നിഷേധിച്ചിരിക്കാം, ഇങ്ങനെയാണ് പരിണാമത്തോട് ചെയ്തത്, എന്താണ് കുരങ്ങൻ മനുഷ്യനായി എന്നാണ് കേൾക്കണമെങ്കിൽ അത് എങ്ങനെ ശരിയാവും? എന്നായി കാട്ടു കിടക്കുന്ന കുരങ്ങന്മാരൊക്കെ മനുഷ്യരാവണ്ടേ എന്നാരും ചിന്തിക്കുമല്ലോ. എന്താ കുരങ്ങൻ മനുഷ്യാവാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ടോ? ഇല്ലല്ലോ. ഈ കുരങ്ങൻ മനുഷ്യനാവുന്നു എന്ന് പറയുന്നത് അല്ല പരിണാമ സിദ്ധാന്തം. അപ്പൊ അതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, ഇന്ന് തെളിവുകളുള്ളതുകൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ പഠിപ്പിച്ചതും എന്താണ്, കുരങ്ങൻ പരിണമിച്ച മനുഷ്യനായി എന്നാണ്. നമ്മളതൊക്കെ അന്ന് വിശ്വസിക്കുകയും ചെയ്തു. സാറന്മാർക്കും അറിയില്ല, അതിന് എനിക്ക് നല്ല പറയുന്നുണ്ട്. സാറന്മാര് പറയും നമ്മളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ പ്രതിയിലോട്ടൊന്ന് തപ്പി നോക്കുക, അവിടെ ഒരു വാലിന്റെ ഒരറ്റം കാണുന്നില്ലേ, അത് പഴയ കുരങ്ങന്മാരുടെ വാല് കൊഴിഞ്ഞു പോയപ്പോൾ ആ ശേഷിക്കുന്ന അതാണ് ആ തുമ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. പിള്ളേരെ കൊണ്ടൊക്കെ ഇവിടെ തടവിച്ചു നോക്കിയിട്ടുണ്ട്, തെളിവ് സഹിതം പഠിപ്പിക്കുന്നതാണ്. ഒന്ന്, അന്ന് പരിണാമശാസ്ത്രത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയൊന്നും അന്ന് വന്നിട്ടില്ല. ഇനി വന്നാൽ തന്നെ അതൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാർക്കേ ഉള്ളൂ. സാധാരണ പള്ളിക്കൂടത്തിലെ ടി ടി സി പഠിച്ചു വരുന്ന സാറന്മാർക്കൊന്നും അതിനെ കുറിച്ചൊന്നും അറിയാനുള്ള അങ്ങനെയൊക്കെ പഠിപ്പിച്ചിരിക്കും. ഞങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ച ഇതാണ്. സ്കൂളിലൊക്കെ തപ്പി നോക്കാൻ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് തപ്പി നോക്കിച്ചിട്ട് കണ്ടോ വാരം മുറിഞ്ഞു പോയത് കണ്ട, നമ്മളെ പൂർവികന്മാര് കുരങ്ങന്മാര് ഇങ്ങനെ പറയും. അപ്പൊ ഇന്നങ്ങനെയൊന്നുമല്ല പരിണാമശാസ്ത്രത്തെ കുറിച്ച് പറയുന്നത്, മനുഷ്യ പരിണാമത്തെ കുറിച്ച് പറയുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അത് നിഷേധിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? യുഗപ സൃഷ്ടി ക്രമസൃഷ്ടിയല്ല യുഗപ സൃഷ്ടി എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കും? അത് തന്നെ, അങ്ങനെ സൃഷ്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? അനുഭവത്തിൽ വെച്ച് എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെ അനുഭവത്തെ വെച്ച് അങ്ങനെ മനസ്സിലാക്കുന്നു. ബുദ്ധിക്കും സംസ്കാരത്തിനൊക്കെ പരിണാമം സംഭവിച്ചു എന്നുള്ളത് ഊഹമാണോ? യുഗപ സൃഷ്ടി എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിണരുമ്പോ ഇങ്ങനെ കാണുന്ന പോലെ എല്ലാം സൃഷ്ടമായി എന്ന് പറഞ്ഞാൽ അതിലെന്താ അനുഭവം ഉള്ളത്? സ്വപ്നത്തിൽ സൃഷ്ടി ഉണ്ടല്ലോ, സ്വപ്നത്തിന് അതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഉണർന്നപ്പോഴാണ് സൃഷ്ടി ഉണ്ടായത്. കാണുന്നു എന്ന് പറഞ്ഞ മനസ്സിലാവും, സൃഷ്ടി ഉണ്ടായ കാണുന്നു എന്നാണോ? അതെ, അതുപോലെ സൃഷ്ടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ സൃഷ്ടി ഇങ്ങനെ കാണുമ്പോ ഉണ്ടാകുന്നു എന്നാണോ? എല്ലാവരും ഒരുമിച്ച് നമ്മളിങ്ങനെ കാണുമ്പോ ഈ ലോകത്ത് കാണുന്ന പോലെ ഇതുപോലെ സൃഷ്ടിയും ഉണ്ടായിന്നാ പറയുന്നത്? ഇതെല്ലാം എന്ന് വെച്ചാൽ ഈ മേശയും മൊബൈലും കണ്ണാടിയും ലാപ്ടോപ്പും എല്ലാം കൂടെ ഒറ്റയടിക്ക് ഉണ്ടായെന്നാ പറയുന്നു. അങ്ങനെ പറയാൻ പറ്റുമോ? ഇവിടെ പറയുന്ന അതാണ്, യുഗപത് ഒറ്റയടിക്ക് തന്നെ ഉണ്ടായിന്നാണ്. അങ്ങനെ പറഞ്ഞ ഒരുപാട് കുഴപ്പമുണ്ട്. എന്താണ് സ്വന്തം തന്തയും ഇങ്ങനെ കണ്ണുപോണപ്പോ ഉണ്ടായതാണെന്ന് പറയുന്നത്? എപ്പടിയാനെ കൂടെ സൃഷ്ടിക്കേണ്ടി വരും? പറ്റുമോ? അപ്പൊ ഇത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതെന്താണ്? പാരമ്പര്യമായ അദ്വൈതത്തിന്റെ പഴയ സിദ്ധാന്തങ്ങൾ, അദ്വൈതത്തിന്റെ പഴയ സിദ്ധാന്തങ്ങളാണ്. മനസ്സിലായ എന്ന് മനസ്സിലാവുന്നു. അത് ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ശരി, അതിനെ വിശ്വസിക്കാത്തവര് ശരിയല്ലെന്ന് പറയും. അതൊക്കെ ഓരോ വ്യക്തികളുടെ വിശ്വാസങ്ങളാണ്. ഇപ്പൊ ദൈവം ഉണ്ടെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു. ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കുണ്ട്, ഇല്ല എന്നാണ് ഒരാൾ വിശ്വസിക്കണമെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. അത് മനുഷ്യന്റെ വിശ്വാസമാണ്. ഇത് പഴയ അദ്വൈതത്തിന്റെ സിദ്ധാന്തമാണ്. എന്താണ്? നമ്മൾ കണ്ണു തുറക്കുമ്പോ ഇങ്ങനെ കാണുന്നത് പോലെ പ്രപഞ്ചമെല്ലാം ഒറ്റയടിക്കുണ്ടായി. ഈ കാണുന്ന എല്ലാം, ഏത്, ഈ മേശയും ഈ പുസ്തകവും ഇതും നിങ്ങളും എല്ലാം ഞാൻ കണ്ണു തുറന്നപ്പോ ഉണ്ടായി. ഇപ്പൊ അത് ഇതുമായിട്ട് എന്താ ബന്ധം? ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാനസരോവരത്തിന് അങ്ങനെ എത്തി, അതുമായിട്ട് എന്താ ബന്ധം? എല്ലാം ഹിമാലയം കടലിനടിയിലായിരുന്നു. ഹിമാലയം കടലിനടിയിലായിരുന്നു. അത് തന്നെ. അങ്ങനെ അത് പറയുമ്പോ എന്തായി? ക്രമസൃഷ്ടി. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രപഞ്ചം ഉണ്ടായിരുന്നു. ആ പ്രപഞ്ചത്തെ സങ്കല്പിച്ച പോലെ അങ്ങനെ മനുഷ്യന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളെയും മാറ്റി ഒരു പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അന്ന് മനുഷ്യനുണ്ടെന്നുള്ളതിനെന്താ ഉറപ്പ്? മനുഷ്യനും എങ്ങനെയാ ഉണ്ടായത്? ക്രമമായിട്ടാ ഉണ്ടായത്. അതിന്റെ പരിണാമം എന്ന് പറയുന്നത് ഈ ഇതെല്ലാം മാറ്റി നിർത്തിയ ഒരു പ്രപഞ്ചം എന്ന് പറയുമ്പം എന്താണോ, ആ പ്രപഞ്ചത്തിൽ മനുഷ്യനുണ്ടാവാം. അവിടെ മനുഷ്യനുണ്ടോ? മനുഷ്യനുണ്ടാകുന്നതിനൊന്നും എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ഭൂമിയില് പല പല ജീവവർഗങ്ങൾ, ഒരു കാലത്ത് ദിനോസറുകൾ, അങ്ങനെ എങ്ങനെ പോവുകയാണ്? അന്നൊന്നും മനുഷ്യനില്ല. അപ്പിന്നെങ്ങനെ സങ്കല്പിക്കും? മനുഷ്യനില്ലാത്ത കാലത്ത് മനുഷ്യന്റെ സങ്കല്പം എന്ന് പറയാൻ പറ്റും? ദിനോസറുകളുടെ കാലത്ത് അവർ സങ്കല്പിച്ചാണ് ഈ പ്രപഞ്ചമൊക്കെ. ദിനോസറുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അനുതെളിവുണ്ട്. പരിണാമത്തിന്റെ പല പല പല ഘട്ടങ്ങളിൽ, കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയുന്ന ഓരോ അവസ്ഥകളുണ്ട് പരിണാമത്തിൽ. ഓരോരോ ജീവവർഗങ്ങൾ ഉണ്ടായത്, ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്, വീണ്ടും ഉണ്ടായത്. അതിനു മുമ്പ് ഭൂമി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഉരുകിയ ലാവകൾ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. ജീവന യാതൊരു നിലനിൽപ്പും ഇല്ലാത്ത. അപ്പോഴാരും സങ്കല്പിച്ചു? സങ്കല്പിക്കാറുണ്ടായിരുന്നു. പിന്നെ ജീവനുണ്ടായി, ബോധമില്ലാത്ത ജീവനുണ്ടായി, നമ്മളെപ്പോലെയുള്ള ബോധമില്ലാത്ത. പിന്നെ അത് അതിന്റെ പരിണാമത്തിൽ ആണ് എന്ത് ചെയ്തത്? ഈ ബോധം എന്ന് പറയുന്ന അറിവുണ്ടാകും. പിന്നെ അല്ലേ സങ്കല്പിക്കുന്നത്? ഏകകോശ ജീവികൾ, ഏകകോശ ജീവികൾ ഉണ്ടായി വന്ന ഏതോ കാലത്താണ് ജീവൻ ആവിർഭവിക്കുന്നത്. പിന്നെ അപ്പൊ സൃഷ്ടിയിൽ കാലം ഉണ്ടല്ലോ, കാലം എന്ന് പറയുന്നത്, കാലം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അപ്പുറം നിൽക്കുന്ന ഒന്നിൽ നിന്ന് സൃഷ്ടി വരുമ്പോൾ കാലം അതീത കാലാതീതമായില്ല. അതായത് സൃഷ്ടി ഉണ്ടാകുന്നത് എന്താണ്? ബ്രഹ്മത്തിൽ നിന്നാണ്. ബ്രഹ്മം എന്ന് പറയുമ്പോൾ കാലമില്ലാത്തതാണ്. അങ്ങനെ ഉള്ളതിൽ നിന്ന് സൃഷ്ടി ഉണ്ടായി എന്നാണോ പറയുന്നത്? ഈ സ്വപ്നം പോലെയാണെന്ന് അങ്ങനെയല്ലേ? സ്വപ്നം പോലെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ വരുന്നത്? ഒറ്റയടിക്ക്. സ്വപ്നം എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയുന്നത് എന്താണ്? എല്ലാം ഒറ്റയടിക്കുണ്ടായി. അപ്പോ എപ്പോഴാണോ ഈ സൃഷ്ടി ഉണ്ടായത്, അപ്പൊ തന്നെ കാലം ഉണ്ടായി. കാലത്തോടു കൂടിയ സൃഷ്ടി ഉണ്ടാകുന്നുള്ള, കാലമില്ലാത്ത സൃഷ്ടിയില്ല. ആ കാലത്തിലാണ് എല്ലാം സംഭവിക്കുന്നത്, ചരിത്രത്തിലാണ് സംഭവിക്കുന്നത്. കാലം എന്ന് പറയുന്നതാണ് ചരിത്രം. സൃഷ്ടി നടന്നതിന്റെ ഉള്ളില് പരിശോധിക്കുമ്പോ പരിണാമമുണ്ട്. അതിന്റെ അപ്പുറത്ത് ചിന്തിക്കുമ്പോ കാലമില്ല. അതിന്റെ അപ്പുറത്ത് ചിന്തിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു സിദ്ധാന്തമാണ്, നമ്മുടെ ഒരു അഭ്യൂഹം. ഊഹിക്കണം എന്താണ്? കാലമില്ല, സൃഷ്ടിയില്ല, അങ്ങനെയൊന്നുമില്ലാത്ത എന്തോ ഒന്ന് നമ്മൾ സൃഷ്ടിക്കുകയാണ്. അതിനാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. കാലമില്ല, സൃഷ്ടിയില്ല, അങ്ങനെയുള്ള ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ഒന്നുണ്ടോ എന്നുള്ളതിന് നമ്മുടെ എന്താ തെളിവുള്ളത്? ആ അവിടെ പ്രശ്നം. ഇതിനൊക്കെ തെളിവുണ്ടല്ലോ. ഞാനിപ്പോ അവിടെ ഇരിക്കുന്നതിന് വല്ല തെളിവുണ്ടോ? ഉണ്ടോ? നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതിന് തെളിവുണ്ടോ? ഇപ്പൊ പകലാണെന്നുള്ളതിന് തെളിവുണ്ടോ? പിന്നോട്ട് ചിന്തിച്ചാൽ നമുക്ക് തെളിവില്ല എന്നുള്ളതല്ല, നമുക്ക് അറിവില്ല. ആ അതാണ് അറിവില്ല. അറിവില്ലാത്തിടത്താണ് എന്ത് വരുന്നത്? നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനെ കുറിച്ചും അറിയാം, വരാൻ പോകുന്നതിനെ കുറിച്ചും അറിയാം. ഒരു പരിമിതി വരെ, ഒരു പരിധി വരെ. മറ്റുള്ളവരെ തന്ന അറിവ് വെച്ചിട്ട്, മറ്റുള്ളവരെ പറഞ്ഞതോ അറിഞ്ഞതോ അനുഭവം കൊണ്ട് അറിഞ്ഞതും വെച്ചിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണ് അറിവെന്ന് പറയുന്നത്, അങ്ങനെയാണല്ലോ. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് വല്ല അറിവുണ്ടോ? അതിന് മുന്നേ എന്താണെന്നോ ഇതുവരെ പറഞ്ഞു വെച്ചതിന്റെ അപ്പുറം എന്താണെന്നോ അറിയത്തില്ലല്ലോ. അതിപ്പോ എങ്ങനെയാ നമുക്ക് അറിവില്ലാത്തടത്ത് നമ്മൾ എങ്ങനെ അറിവുണ്ടാക്കും? അവിടെ അപ്പോഴൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ അറിവില്ല പിന്നെ ഉണ്ടെന്ന് എങ്ങനെ പറയും? അറിവില്ലെങ്കിൽ അറിവില്ലെന്നേ പറയാൻ പറ്റൂ, അറിവില്ല ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അറിവില്ലായ്മ അംഗീകരിച്ചാൽ എന്താണ്? പിന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടെന്ന് പറയുന്ന അറിവാണ്. മനസ്സിലായോ? എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ അറിവിനെ അംഗീകരിക്കുക. പ്രിഡിക്ഷൻ ശരിയാവുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പലതരത്തിലാവാം. പ്രിഡിക്ഷൻ ശരിയാവുന്നു, ഇപ്പോ സൈക്ലോൺ വരുന്നു എന്ന് പറയുന്നു, അത് ശരിക്കും അന്തരീക്ഷ മർദ്ദത്തെയും മറ്റും പഠിച്ചിട്ട്, സാറ്റലൈറ്റുകള് പഠിച്ചിട്ട് പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പെയ്യും. കൊടുങ്കാറ്റ് വരുമെന്ന് പറഞ്ഞാൽ വരും. അത് ശരിയായ പഠനം നടത്തിയിട്ട് പറയുന്നതാണ്. അങ്ങനെ പ്രിഡിക്ഷൻ സാധ്യമാകുന്ന കാര്യമാണ്. പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ ആദിത്യനെന്ന് പറയുന്ന ഒരു കാലത്ത് എന്താണ്, അതിന്റെ ഊർജമെല്ലാം നഷ്ടപ്പെട്ട അതൊരു കരിക്കട്ട പോലെ അതിന്റെ ഊർജം എരിഞ്ഞു തീരുമെന്ന് പറയുന്ന ഒരു പ്രഡിക്ഷനാണ്. സംഭവിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഇന്നും ഈ പ്രപഞ്ചത്തിൽ പല കരിഞ്ഞ ആദിത്യന്മാരും ഇന്നും ഉണ്ട്, കരിഞ്ഞുപോയോ. അത് ബ്ലാക്ക് ഹോളായി മാറുമെന്ന് പറയുന്ന പ്രഡിക്ഷനാണ്. അതൊക്കെ ശാസ്ത്രീയമായി എന്താണ് മനുഷ്യന് പ്രഡിക്ട് ചെയ്യാന്നുള്ളതാണ്. അതൊക്കെ മാത്തമെറ്റിക്കൽ മോഡൽസിലൂടെ മനുഷ്യൻ പ്രഡിക്ട് ചെയ്യുന്നതാണ്. അതിന്റെ പിന്നിൽ മാത്തമെറ്റിക്സ് വർക്ക് ചെയ്യുന്നു. അതൊക്കെ സാധിക്കുന്ന കാര്യമാണ്. അത് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിച്ച് അല്ല ഇനി സംഭവിക്കാൻ പോകുന്നവർ. ഈ സൂര്യൻ നാളെ ഒരു ബ്ലാക്ക് ഹോൾ ആകും എന്ന് പറയുന്നത് മാത്തമെറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഈ നിൽക്കുന്ന സൂര്യൻ ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. ഇതിന്റെ കാര്യം പറയണം. അത് ഇപ്പോഴും പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ ഇപ്പൊ തന്നെ പലയിടത്തും ബ്ലാക്ക് ഹോളുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമുക്ക് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ ഒരു ബില്യൺസ് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം ഇന്ന് നമുക്ക് സാറ്റലൈറ്റിലൂടെ നേരിട്ട് കാണാം. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? നിരീക്ഷിക്കാം. അതിനാണ് ദൂരം കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്, കടന്നു പോയിട്ടുണ്ടാവല്ലോ. എങ്ങനെ ദൂരം? അത് അവിടെ സംഭവിച്ചതിന് ശേഷം ഇവിടെ എത്തുന്ന സമയം. അതുകൊണ്ട് നമുക്കിപ്പോ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഒക്കെ നിരീക്ഷിക്കുകയാണ് ഓരോ സ്ഥലത്ത് പണ്ട് എന്താണ് സ്റ്റാറുകൾ രൂപപ്പെടുന്നതും ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാവുന്നതും ഒക്കെ ഇപ്പൊ അതിൽ കാണുകയാണ്. അത് കഴിഞ്ഞ് എത്രയോ കാലം മുമ്പ് കഴിഞ്ഞു പോയത് എന്നുവെച്ചാൽ 100 കണക്കിന് കോടി വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ സംഭവം ഇന്ന് പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി നിരീക്ഷിക്കുകയാണ്. അതൊക്കെ സംഭവിക്കും. ഇപ്പൊ ഭൂതകാലം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാൻ വയ്യാത്തതല്ല, ഭൂതകാലത്തെ നമ്മളിപ്പോ വർത്തമാനത്തിൽ കാണുകയാണ്. അത് സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം അറിയാൻ പറ്റില്ല. കാരണം പ്രപഞ്ചത്തിന്റെ എന്താണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് അന്ന് എന്താണ് ഊർജം ഉണ്ടായിരുന്നു, പ്രകാശം ഉണ്ടായിരുന്നില്ല. പ്രകാശം ഉണ്ടാകുന്നു പിന്നീടും കഴിഞ്ഞിട്ടാണ് പ്രകാശം ഉണ്ടാകുന്നത്. അപ്പോ ഇരുള് മാത്രമായിരുന്നു ഒരവസ്ഥ ഉണ്ടായിരുന്നു, ഇത് ഒപ്പേക്ക് ആയിരുന്നു ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഇതിന്റെ പ്രകാശം വരുന്നത്. ഫോട്ടോൺസ് നമ്മൾ കാണുന്ന പ്രകാശം വരുന്നു. ആ പ്രകാശം സഞ്ചരിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള പ്രപഞ്ച വികാസത്തിൽ നടന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെ എന്താണ് കോടിക്കണക്കിന് വർഷം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് നടന്ന കാര്യം. അതുകൊണ്ടാണ് പറയുന്നത് ഈ പരിണാമത്തെ നിഷേധിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും മനുഷ്യൻ നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഒരു ടെലിസ്കോപ്പിന്റെ സഹായത്തോടുകൂടി നേരിട്ട് കാണുക എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കണ്ണുകൊണ്ട് കാണുന്നതൊന്നുമല്ല, പ്രകാശങ്ങളെ വിശ്ലേഷണം ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്ന് പഠിക്കുന്നതാണ്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൊള്ളിൽ വെച്ച് നോക്കി കാണാനൊന്നും പറ്റില്ല. ഈ പഠനങ്ങൾ മുഴുവൻ എന്താണോ ഇൻഫ്രാറെഡ് റേസ് അവിടെ നിന്ന് വരുന്ന ആ റേസിനെ പഠിച്ചുകൊണ്ട് ഈ പ്രകാശത്തിന്റെ ഉത്പത്തി സ്ഥാനത്ത് ഇന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിച്ചത് എന്ന് പറയുകയാണ്. അതൊക്കെ ഇന്റർപ്രിട്ടേഷനാണ്. എന്ന് പറഞ്ഞു ഭൂതകാലത്തെ കുറിച്ച് ഒരുപാട് വ്യക്തമായ ധാരണകൾ നമുക്കുണ്ട്, നമ്മുടെ എന്താണ് ഹിസ്റ്ററി ചരിത്രത്തെ കുറിച്ച് മനുഷ്യരെന്നുണ്ട്. അതിനെന്താ അതും നമ്മളീ പറയുന്ന അദ്വൈതമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇവിടെ പറയുന്ന എന്താണ്? അദ്വൈതത്തിന്റെ ഒരു സിദ്ധാന്തമാണ് ഈ പ്രപഞ്ചം ഉണ്ടായപ്പോ ഒറ്റയടിക്കെല്ലാം ഉണ്ടായി എന്ന് പറയുന്നു. ഇത് അദ്വൈതിയുടെ യുഗപത് സൃഷ്ടി എന്ന് പറയുന്ന ഒരു ഇതാണ്. അതിപ്പോ എന്താണോ അർജുനനും കൃഷ്ണനും എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. അത് എഴുതിയ എഴുത്തുകാരന്റെ ഭാവനാവിലാസമാണ്. അതൊക്കെ ഒരാൾ എഴുതിയില്ലേ? എഴുതുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ച രണ്ട് കഥാപാത്രങ്ങളാണ് ആര്? അർജുനനും കൃഷ്ണനും. ഒരാളെ കൊണ്ട് വേറൊരാളോട് ഒന്ന് പറയുന്നതായിട്ട് ഇപ്പൊ നോവലൊക്കെ വായിക്കാറില്ലേ? അതിലൊക്കെ ഓരോരുത്തർ സംസാരിക്കില്ലേ? അതുപോലെ അത് അങ്ങനെ മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ച് സൗകര്യം മനസ്സിലാക്കാൻ. അത് ശരിയല്ലേ? അതല്ലേ പറഞ്ഞത്, അതിലോ ഈ അറിവിനെ കുറിച്ചല്ല പറയുന്നത്. അവിടെ പറയുന്ന കാര്യം അതിങ്ങനെ ജന്മങ്ങളെ കുറിച്ച് ബഹുനീമേ വ്യതീതാൻ ജന്മാനി തവചാർജുന താൻ നിഹം മേത സർവാണി നത്വം മേത്ത പരന്തം. ഒരുപാട് ജന്മങ്ങൾ നമുക്ക് രണ്ടുപേർക്കും കഴിഞ്ഞുപോയി. എന്റെ ഏതൊക്കെ ജന്മങ്ങൾ കഴിഞ്ഞെന്ന് എനിക്കറിയാം, നിനക്ക് നിന്റെ കഴിഞ്ഞുപോയ ജന്മങ്ങളെ കുറിച്ച് അറിയില്ല. അതൊരു കഥയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുള്ള അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ദിനോസറിന്റെ കാലത്ത് ഇവർ രണ്ടിനും ഉണ്ടായിരുന്നു, അന്ന് മനുഷ്യനില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ആ ശരി, അവിടെ ഇരിക്കട്ടെ, അടുത്ത പണി തുടങ്ങാം.